മൂന്ന് ആചാര ദർശനാഥ ജനകു ഹ വൈദേഹോ ബഹുദക്ഷിണേന യജ്ഞേന ഐജേ യക്ഷ്യമാണോ വൈ ഭഗവന്തോഹമസ്മി ഇത്യുമാദേനി ബ്രഹ്മവിദാമപ്യ അന്യപരേഷു വാക്യേഷു കർമ്മസംബദ്ധ ദർശനാനുഭവന്തി. ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ഇവിടെ പറയുന്നു ബ്രഹ്മജ്ഞാനികളും കർമ്മം ചെയ്യുന്നു എന്നാണ്. അങ്ങനെ പുറമാകുന്നു ജ്ഞാനം സ്വതന്ത്രമായി മുക്തി കാരണം സിദ്ധാന്തം. അല്ല, നേരത്തെ പറഞ്ഞത് കർമ്മസംബന്ധിയായിട്ടാണ്, കർത്താവ് കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം, അങ്ങനെ അത് പുരുഷാർത്ഥ സാധനമാണെന്ന് പൂർവപക്ഷം. അതിന് ശ്രുതി പ്രമാണമായി പറയുകയാണ്. ആദ്യ ജനകന്റെ ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്യാതാണ്. ജനകൻ വലിയൊരു യജ്ഞം നടത്തി, അവിടെയാണ് ഋഷിമാരെല്ലാം വന്നത്. യജ്ഞവൽക്കനും വന്നു പശുക്കളെ കൊണ്ടുപോകാൻ ആരാണോ യോഗ്യനെന്നെല്ലാം ചോദ്യം വരുന്ന അവിടെയാണ്. അപ്പോൾ ജനകൻ ജ്ഞാനിയാണോ? ജ്ഞാനിയായ ജനകനും കർമ്മം ചെയ്തിരിക്കുന്നു. ജനകോഹ വൈദേഹോ ഭൂദക്ഷിണേന ധാരാളം ദക്ഷിണ കൊടുക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണർക്കെല്ലാം ധാരാളമായി ദക്ഷിണ കൊടുക്കുന്ന യജ്ഞേന ഈ ജേ കേട്ടിട്ടുണ്ട്. എന്താണ്, ആരും കേട്ടിട്ടില്ല? ഏതിൻ്റെ അങ്ങനെ? അപ്പൊ ഈ ജെ എന്നെങ്ങനെ വരും? ഈ ജെ ആത്മനിയോഗത്തിലേക്ക് വരും. ആത്മനിയോഗത്തില് ഈ ജെ ഈജാതെ യക്ഷ്യമാണോ വൈ ഭഗവന്തോഹമസ്മി. ഇത് പറയുന്നവരാണ് അശ്വപതി. അതും കുറച്ച് ബ്രാഹ്മണർ കൂടി ചേർന്നിരുന്നു. എന്താണ് ബ്രഹ്മം എന്നൊക്കെ ചിന്തിച്ച് അവർക്ക് ഉത്തരം കിട്ടിയില്ല. അവരെല്ലാം ആരുണിയുടെ അടുത്ത് പോയി അശ്വപതി തുടങ്ങിയ ആൾക്കാർ ആരുണിയുടെ അടുത്ത് പോയി. ആരുണി പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അശ്വപതിയുടെ അടുത്ത് പോകാം. അങ്ങനെ ഒരു കെ രാജാവുണ്ട് അവിടെ പോകാൻ അശ്വപതി. അദ്ദേഹം ഈ വിദ്യയിൽ വലിയ അറിവുള്ള ആളാണ്. അത് നമ്മൾ ചർച്ച ചെയ്ത അവിടെ ചെന്നപ്പോൾ അവരോട് അദ്ദേഹം പറയുകയാണ്, രാജാവ് യക്ഷ്യമാണോ വൈ ഭഗവന്തോഹമസ്മി. അപ്പോൾ അവരെന്നെ ആദരിച്ച് ബഹുമാനിച്ച് എന്നിട്ട് അവരോട് പറയുന്നത് ഞാനൊരു വലിയ യാഗം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്നയാളും ഈ ബ്രാഹ്മണരെല്ലാം പോയി കണ്ട് ക്ഷത്രിയനായ ഈ രാജാവ് വലിയ ജ്ഞാനി എന്ന് പറയുന്നയാള് യാഗം ചെയ്യുന്നതായിട്ടാണ് ശ്രുതി പറയുന്നത്. ഇത്യുമാദീനി ബ്രഹ്മവിദാമപ്യ അന്യവരേഷു വാക്യേഷു കർമ്മസംബന്ധ ദർശനാനി ഭവന്തി. ഇതിലെല്ലാം എന്താണ്, ബ്രഹ്മവിത്തുക്കൾ കൂടി ബ്രഹ്മജ്ഞാനികൾ കൂടി അന്യപരേഷു വാക്യേഷു എന്താണ് തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്ന സംബന്ധിയായി വരുന്ന വാക്യങ്ങളിൽ തന്നെ കർമ്മസംബന്ധ ദർശനം, കർമ്മസംബന്ധമായ ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ കർമ്മസംബന്ധ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ജ്ഞാനം കർമ്മസംബന്ധിയായ ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം. അങ്ങനെ തന്നെ ഇങ്ങനെ ഇവരെല്ലാം കർമ്മം ചെയ്യുന്നു. തഥാ ഉദ്ദാലകാദി നാമവി പുത്ര അനുശാസനാദി ദർശനാർ ഗാർഹസ്ഥ്യ സംബന്ധം. കർമ്മം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യത്തിലാണ് സംഭവിക്കുന്നു. ഇവരെല്ലാം കർമ്മം ചെയ്യുന്നു വെച്ചാൽ ഇവരെല്ലാം ഗൃഹസ്ഥന്മാരായിരുന്നു. അതിന് തെളിവാണ് പിതാവ് പുത്രനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഗർഹസ്ഥത്തിൽ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന് കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല, കർമ്മം ചെയ്തേ പറ്റൂ. കാരണം ഗൃഹസ്ഥന് കർമ്മം വിധിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും നിത്യ അഗ്നിഹോത്രം എങ്കിലും മുടങ്ങാൻ പാടില്ല. സായം പ്രാതം രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം ജുഹുയ, അത് അഗ്നിഹോത്രം ചെയ്യണമെന്നാണ്. ഇപ്പം ഗൃഹസ്ഥനെ സംബന്ധിച്ച് കർമ്മം ചെയ്തേ പറ്റൂ. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ ഒരു ഗൃഹസ്ഥനാണ് സ്വന്തം മകനെ ആത്മജ്ഞാനം ഉപദേശിക്കുന്നത്. ഇപ്പം കർമ്മം അല്ലെങ്കിൽ പക്ഷുകാരൻ പറയുന്നതനുസരിച്ച് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അഗ്നിഹോത്രം ഉൾപ്പെടെയുള്ള സർവ്വകർമ്മങ്ങളും ത്യജിക്കണം, പിന്നീട് പരിവ്രജനമാണ്. പക്ഷെ ഈ പറയുന്ന ആരും തന്നെ കർമ്മം ഇത് പലപ്പോഴും ഉപനിഷത്തിൽ ചർച്ചയിലും വരും, സാധാരണ ലോകത്തിൽ ചർച്ചയിലും വരും. ജനങ്ങളും ചോദിക്കും ഇങ്ങനെ ഗൃഹസ്ഥന്മാർ ജ്ഞാനികൾ ആണോ ഉപനിഷത്തുകളെല്ലാം പറയുന്നു. അപ്പോൾ എവിടെയാ അവരൊക്കെ കർമ്മത്യാഗം എവിടെ ചെയ്തിരിക്കുന്നത്? സന്യാസിയുടെ ഗൃഹസ്ഥനല്ലേ ഞാൻ ഉപദേശിക്കുന്നത്. സാധാരണ ഇതിനെക്കുറിച്ചൊന്നും വലിയ പഠിപ്പും വിവരവും ഇല്ലാത്തവരും ചോദിക്കും. അല്ല ഇവിടെ ശാസ്ത്ര ചർച്ചയിലും വരും ഇങ്ങനെ പിതാവ് പുത്രനെ ഉപദേശിക്കുന്നുണ്ടും ഉദ്ദാലകാധീനമായി പുത്ര അനുശാസനാദി ദർശന പുത്രോപദേശം മറ്റും കാണുന്നതുകൊണ്ടും ഗാർഹസ്ഥ്യ സംബന്ധവഗമ്യതേ കേവലാചേത് ജ്ഞാനാത് പുരുഷാർത്ഥസിദ്ധി സ്യാത് കിമർത്ഥം അനേകായാസ സമന്വിതാനി കർമ്മ തേക്കുരിഹു ചോദിക്കുന്നു. ജ്ഞാനം കൊണ്ടാണ് പുരുഷാർത്ഥമെങ്കിൽ അശ്വതിയും ജനകനും ഉദ്ദാലകനും എല്ലാം ഈ ഗാർഹസ്ഥ്യധർമ്മത്തിൽ എന്തിനിരിക്കണം? അവിടെ ഇരുന്ന കർമ്മം ചെയ്തേ പറ്റും. ഗൃഹസ്ഥനായിരിക്കുക കർമ്മം ചെയ്യാതിരിക്കുക അത് പറ്റത്തില്ല. ബ്രഹ്മചാരിയായിരിക്കുക വിധിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കുക പറ്റത്തില്ല. അവർക്കെല്ലാം ഉണ്ട് കർമ്മം. കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കേ പറ്റൂ, സന്യാസിക്ക് മാത്രം. ഭാഷകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം നിത്യ അഗ്നിഹോത്രം, അഗ്നിയെ സേവിക്കുക, അഗ്നിയെ പരിപാലിക്കുക ബ്രഹ്മചാരിയുടെയും ജോലിയാണ്. ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ അഗ്നിഹോത്രം ചെയ്യുന്ന ആൾ അഗ്നി കെടാതെ സൂക്ഷിക്കുന്നു. അന്ത്യേഷ്ടി കർമ്മത്തിന് ആ അഗ്നി കാണെടുത്ത് കത്തിക്കുന്നത്. അപ്പോൾ അത് അഗ്നിയെ സൂക്ഷിക്കുന്ന ജോലി എന്ന് പറയുന്നത് കാട്ടിൽ പോയി വിറവ് കൊണ്ടുവന്നു അവിടെ അഗ്നിയെ സംരക്ഷിക്കുന്നത് ബ്രഹ്മചാരിയുടെ ജോലിയാണ്. അന്ന് ബ്രഹ്മചാരിയുടെയുമാണ്. അപ്പോൾ ഗുരു ഗൃഹസ്ഥനാണ്. ഇതൊക്കെയാണ് പഴയ രീതി. അപ്പോൾ അത് ഈ അഗ്നിഹോത്രം എന്ന് പറയുമ്പോൾ ഇന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആരാ അഗ്നിഹോത്രം ചെയ്യുന്നു? ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ അഗ്നിഹോത്രമാണ്. അഗ്നിയെ സൂക്ഷിച്ച് ചെയ്യുന്ന അഗ്നിഹോത്രമൊന്നുമില്ല. ഒരു ചെറിയ പാത്രം കൊണ്ടു കളഞ്ഞിട്ട് അതിൽ കുറച്ച് എന്നിട്ട് അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊന്നിവിടെ വിഹിതമായ അഗ്നിഹോത്രമല്ല എന്ന് വെച്ചാൽ വിധിപ്രകാരമുള്ള അഗ്നിഹോത്രമല്ല. അപ്പോൾ ഈ അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്താ സംഗതി. ഇവിടെ കിടക്കുന്നു ആരും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗണപതി ഹോമം ഗണപതി ഹോമം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യാം, ഞങ്ങളുടെ ഗണപതി ഹോമത്തെ സ്വാമിക്ക് ഒരു വിലയില്ല എന്നങ്ങനെയല്ല. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ തന്നെ ഒരു കാലം കൊണ്ട് മാറി വന്ന രൂപമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ. നിത്യ അഗ്നിഹോത്രം അതിന് ഒരു നിത്യ ഗണപതി ഹോമമായി. ഉദാഹരണമായിട്ട് പറയുമ്പോൾ അതിനെ കുറച്ച് കാണിക്കാനല്ല പറയുന്നത്, അങ്ങനെ ധരിക്കരുത്. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിപരീതമായി ഗ്രഹിക്കുക. അത് സ്വർഗസ്ഥനായ പിതാവ് ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ഇവർ അറിയുന്നു, ഇവരോട് പുറക്കണം, ഇവർക്ക് സദ്ബുദ്ധി തോന്നണമെന്ന് ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും എല്ലാ വർഷം. അല്ലാതെ ഇതിന് വേറെ വഴി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞാൽ അതും ആൾക്കാർക്ക് സംശയമാണ്. എന്നെ കുറിച്ച് ഇപ്പം മൊത്തം സംശയമാണ്. അപ്പൊ ഇതങ്ങനെ പറയാൻ പറ്റും? നമുക്ക് മനസ്സിലാകാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ അഗ്നിഹോത്രം? ഇവിടെ ആർക്കറിയാമെന്ന്? ഇനി അഗ്നിഹോത്രം തന്നെ ചെയ്യുന്നവരാണ് പുരുഷന്മാരാണ്? സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്യാറ് രണ്ടങ്ങനെ ഇല്ലല്ലോ. പുരുഷന്മാർക്ക് തന്നെ ഇന്ന് ആരും കണ്ടിട്ടുള്ളവരുകൂടിയില്ല അഗ്നിഹോത്രം ചെയ്യുന്നു. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ചിലയിടത്തൊക്കെ കാണാം. ഇവിടേക്ക് ഇന്ന് ആരെങ്കിലും അഗ്നിഹോത്രം ചെയ്യുന്നുണ്ടോ? അപൂർവം ആരെങ്കിലും ഒരാളെങ്ങനെ കാണും, തിരക്കി പിടിച്ചു പോകേണ്ടി അഗ്നി ആദാനം ചെയ്ത് അത് ചെയ്യുന്ന ആരുണ്ട്? ആരുമില്ല. അല്ലാതെ ഈ ചിരട്ടയിൽ അഗ്നിഹോത്രം ചെയ്യുന്നവരുണ്ട്, അതന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു. വിഹിതമായ രീതിയിൽ അഗ്നിഹോത്രം ചെയ്യുന്നവരെന്ന് അഗ്നിഹോത്രികൾ വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഗണപതിഹോമം പറയുന്നത്, അല്ലാതെ നിങ്ങളെ ഗണപതിഹോമത്തെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. അങ്ങനെ എനിക്കൊരു ഉദ്ദേശമേ സ്വപ്നത്തിൽ പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോഗിനിങ്ങനൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഈ അഗ്നിഹോത്രം, അഗ്നിയെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ മഴക്കാലത്ത് സംരക്ഷിക്കുക, പഴയ കാലത്താണ്, അന്ന് ഇതുപോലത്തെ ഗ്യാസും ഇടപാടുകളൊന്നുമില്ല ഉണ്ടെങ്കിൽ പിന്നെ അഗ്നിയെ സംരക്ഷിക്കും. അപ്പോൾ മഴക്കാലത്ത് വിറവ് കൊണ്ടുവന്ന് അഗ്നിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു വലിയ പ്രയാസമാണ്. അപ്പോൾ ഉമിയൊക്കെ കൂട്ടി അതിനകത്ത് അഗ്നിയൊക്കെ ഇട്ട് പിന്നെ അതിനെ ജ്വലിപ്പിച്ച്, അതാണ് കിമർത്ഥം അനേകായാസ സമന്വിതാനി, അനേകായാസ സമന്വിതമായ കർമ്മങ്ങൾ എന്തിനാണ് ഇവർക്ക്? ഈ ജ്ഞാനികൾ എന്നറിയപ്പെടുന്ന ജനകനും അശ്വപതിയും ഉദ്ദാലകനും ഒക്കെ എന്തിനു ചെയ്യുന്നു? അതാണ് ചോദ്യം. കേവലാച്ചേ ജ്ഞാനാത് പുരുഷാർത്ഥ സദ്ദേശ്യാത് കിമർത്ഥം അനേകായാസ മതവിന്ദേത കിമർത്ഥം പർവ്വതം പ്രജയനിഷ്ഠസ്യ അർത്ഥസ്യ സംസിദ്ധോ പോ വിദ്വാൻ യത്നമാചരേ എന്നും വന്നിട്ടുണ്ട്. പലയിടത്തും ഇത് വരുന്നതാണ്. വീട്ടിൻ്റെ കോണിൽ തന്നെ ഗ്രഹകോണിൽ അർക്കെ ചെറിയ വൃക്ഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വീട്ടിൻ്റെ കോണിൽ തന്നെ തേൻ തേനിച്ചോന്ന് കൂട് വച്ച് അവിടെ തേനുണ്ടെങ്കിൽ കിമർത്ഥം പർവ്വതം പ്രജയ, എന്തിനാ തേനെടുക്കാൻ വേണ്ടി പർവ്വതത്തിൽ പോകുന്നു? എന്നുവെച്ചാൽ ഒരു കാര്യം അനായാസമായി സിദ്ധിക്കുമെന്നിരിക്കെ അതിനുവേണ്ടി എന്തിനാ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു? നിങ്ങൾ പറയുന്ന ഈ തത്വജ്ഞാനം കൊണ്ട് അനായാസമായി എന്നല്ലേ പറയുന്നു മോക്ഷം കിട്ടുമെങ്കിൽ? പിന്നെ എന്തിനാ ഈ ജ്ഞാനികളെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടു ബഹുവായാസത്തോടുകൂടി കർമ്മങ്ങൾ എന്തിനാ ചെയ്യുന്നു? എന്തിനു വേണ്ടി? അർക്കേ ചെയ്യുന്നു മധുവിൻ്റേതാ ഇഷ്ടസ്യ അർത്ഥസ്യ സംസിദ്ധവും, ഇഷ്ടാർത്ഥം സംസിദ്ധമായിരിക്കെ ജ്ഞാനം. ഇവിടെ ഭാഷകാരൻ ജ്ഞാനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വളരെ സ്തുതിച്ചത് വളരെ സഹജമാണ്, അനായാസമാണ്, അതിന് കർമ്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, സാക്ഷാത് മുക്തി കാരണമാണ്. ഇങ്ങനെയൊക്കെയാണ് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇഷ്ടാർത്ഥം ആയ ജ്ഞാനം സിദ്ധമാകുകയും സംസിദ്ധമായിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടാർത്ഥമായ മുക്തിക്ക് ഉപായമായി അനായാസമായി ജ്ഞാനസിദ്ധമായിരിക്കേ. ഇപ്പോൾ വിദ്വാൻ എത്തമാചരി പിന്നെ വിവേകി, വിദ്വാൻ എന്ന് വെച്ചാൽ വിവേകി, പിന്നെ എന്തിനാക്കണം കഷ്ടപ്പെടുന്നത്? ഈ കർമ്മങ്ങളെല്ലാം എന്തിനു ചെയ്യും? പക്ഷേ ഈ ജ്ഞാനികളെല്ലാം കർമ്മം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനം കർമാംഗമാണോ, കേവലമായ ജ്ഞാനം കൊണ്ട് മുക്തിയില്ല എന്നൊരു പൂർവപക്ഷം. ഇത് സുഭാഷിതം എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അത് എല്ലാവരും ഉപയോഗിക്കും, എല്ലാ ദാർശനികന്മാരും ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുമ്പം അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്ന ഇത് മൂന്നാമത്തെ സൂത്രമാണ്, പൂർവപക്ഷം. ഇതിന്റെ മറുപടി പറയുന്നത് ഒമ്പതാമത്തെ സൂത്രത്തിൽ. ഇതിന് മറുപടി തുല്യം തു ദർശനം. യഥോക്തം ആചാരദർശന കർമ്മശേഷോ വിദ്യേതി. ഇവിടെ സൂത്രം എന്താണ്? ആചാരദർശനാത്. അതിന്റെ മറുപടിയാണ് അവിടെ പറയുന്നത് യഥോക്തം ആചാരദർശന കർമ്മശേഷോ വിദ്യ. ഇവിടെ പറഞ്ഞതാണ് ഗൃഹസ്ഥന്മാരായ ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നതുകൊണ്ട് കർമ്മ വിദ്യ കർമാംഗമാണ്. ആചാരദർശന കർമ്മശേഷോ വിദ്യ അത്ര ബ്രഹ്മ, ഒമ്പതാമത്തെ സൂത്രമാണ്. തുല്യം ആചാരദർശനം അകർമ്മശേഷത്വേവി വിദ്യായാഹ പറയുന്നു. കർമാംഗമല്ല എന്നുള്ളതിനും ഇത് പ്രമാണമാണ്, ആചാരദർശനം പ്രമാണം. പൂർവക്ഷി പറയുന്നത് ആചാരദർശനം കർമാംഗമാണ് വിദ്യ എന്നുള്ളതിനാണ്. സിദ്ധാന്തി പറയുന്നത് അത് തന്നെയാണ്, വിദ്യ കർമാംഗമല്ല എന്നുള്ളതിനും പ്രമാണം. എങ്ങനെ? ഇതാണ് ആചാരദർശനം. വിദ്യ കർമാംഗമല്ല എന്നുള്ള എന്താണ്? തദ്വിദ്വാംസ ഋഷേഹ കാവശേയാഹ, കാവശേയന്മാരെന്ന് പറയുന്ന വേദശാഖക്കാർ, വിദ്വാൻമാരായ ഋഷിമാർ പറയുന്നു എന്താണ്? കിമർത്ഥ വയം അധ്യക്ഷ്യാമഹേ, ഞങ്ങൾ എന്തിനാ വേദ അധ്യയനം ചെയ്യുന്നു? അതിന്റെ ആവശ്യം എന്തോന്നു? എന്തിനു വേണ്ടി ചെയ്യണം? കർമ്മണ ന പ്രജയാ ധന. വേദാധ്യയനം കർമ്മമാണ്. സ്വാധ്യായം എന്ന് പറയുന്നതും ഗുരുകുലത്തിൽ നിന്ന് അധ്യയനം പൂർത്തിയാക്കി വീട്ടിൽ പോയി തിരിച്ച് മടങ്ങിപ്പോയി ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ച് അവിടെ ഇരുന്ന് ചെയ്യുന്ന പരിപാടിയാണ് സ്വാധ്യായം. അപ്പോൾ ഈ ഋഷിമാർ ഗൃഹസ്ഥന്മാർ തന്നെ അവർ പറയുന്നു, ഞങ്ങളെന്തിനി ഇത് ചെയ്യണം? ഇതിൻ്റെ ആവശ്യമില്ല എന്നവർ തന്നെ പറയുന്നു എന്ന് ശ്രുതി പറയുന്നു. കിമർത്ഥമായും യക്ഷ്യാമേ, ഞങ്ങളെന്തിനു യാഗം ചെയ്യണം? ഈ നിത്യവും ഗണപതിയും എന്തിനാ ചെയ്യുന്നു? അഗ്നിഹോത്രം എന്തിനു ചെയ്യുന്നു എന്നവർ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് പഴയ ഋഷിമാർ. അപ്പോൾ ഇതും ആചാരമാണ്. ഈ ചെയ്യുന്നത് മാത്രമല്ല ആചാരം, ചെയ്യാതിരിക്കുന്നതും ആചാരമാണെന്നാണ് ആര് പറയുന്നത്? ഭാഷ്യകാരം. നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നതാണ് ആചാരമെന്നാണ്. അപ്പം ആചാര ദർശനം എന്ന് പറയുന്നത് ചെയ്യുന്നതും ആചാരമാണ്, ചെയ്യാതിരുന്നാലും ആചാരമാണ്. ഋഷിമാർ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തിന് സ്വാധ്യായം ചെയ്യണം, എന്തിന് കർമ്മം ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്ന ഇത് കൊള്ളാമല്ലോ, ഇത് നമുക്ക് സ്വീകരിക്കുക മടി കൊണ്ടല്ല. ഇവിടെ പറയും അങ്ങനെ ധരിച്ച് അല്ല, അങ്ങനെ വ്യാഖ്യാനിക്ക അല്ല ഭാഷകാരം ചെയ്യുന്നു. ചെയ്യാതിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടവർ പറയുന്നു ഏത് സ്മവൈ തത്പൂർവേ വിദ്വാംസോ അഗ്നിഹോത്രം എന്ന ജുഹോ പാഞ്ചക്രിരേ പറയുന്ന മുമ്പ് ഈ വിദ്വാൻമാർ വിവേകൾ അഗ്നിഹോത്രം ചെയ്തിരുന്നില്ല എന്നാണ്. മുമ്പും അങ്ങനെ കാണുന്നുണ്ട്, മുമ്പും അഗ്നിഹോത്രം ചെയ്തിരുന്നില്ല, നിത്യ അഗ്നിഹോത്രം ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? മുമ്പും കർമ്മത്തെ ത്യജിച്ചവരുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിപ്പോൾ കർമ്മത്തെ ത്യജിക്കാം. ഇത് ശ്രുതി എല്ലാത്തിനും ഉണ്ട്, കർമ്മം ചെയ്യുന്നതിനുണ്ട് ചെയ്യാതിരിക്കുന്നതിനുണ്ട്. അപ്പൊ ആചാരം കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ ഈ ഋഷിമാർ പറയുന്നു കർമ്മം ചെയ്യേണ്ട. അപ്പൊ ഇവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നു? ജ്ഞാനം കൊണ്ടാണ്. അപ്പൊ ആര് ചെയ്യുന്നു അതിനെ കുറിച്ചെടുത്ത് ഭാഷകാരം പറയും. അപ്പൊ ഈ പറയുന്നത് പ്രമാണമാണെങ്കിൽ, ഈ ആചാരത്തെ പ്രമാണമാകുകയാണെങ്കിൽ കർമ്മം ചെയ്യാതെ ഇരിക്കാം എന്നാണ്. അണുത് ഏതദ്വ സ്മഹ വൈതദ്വ ധ്വാംസ ആഹു ധൂന്മരങ്ങനെ ആഹുഹു എവിടെ വന്നു? ആ ബ്രൂ പഞ്ചാനമായത് ആഹു ബ്രൂവഹ കേട്ടിട്ടുണ്ടോ? ഏത് ധാതുവിന്റെ രൂപമാണ്? അന്നേ ഞാൻ പറഞ്ഞത് ബ്രൂ കോപ്പിയല്ല, ബ്രൂഞ്ഞ് വ്യക്തമായ ബാജിയാണെന്ന് അന്നേ പറഞ്ഞാണ്. ഓർക്കുന്നു. ഞങ്ങൾ എന്തിന് അധ്യയനം ചെയ്യണം, എന്തിന് യാഗം ചെയ്യണം എന്നെല്ലാം അവർ പറഞ്ഞിരിക്കുന്നു. വേറെയും പറഞ്ഞിരിക്കുന്നു, ഏതം വൈ തമാത്മാനം വിദിത്വ ബ്രാഹ്മണാഹ പുത്രേഷനായ വിദ്യേഷനായ അലോകേഷനായ വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി. ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് ഇവിടെ പറയുന്നു ബ്രാഹ്മണാഹ, ബ്രാഹ്മണർ ഇവിടെയാണ് ഭാഷകാരൻ പറയുന്നത്. ബ്രാഹ്മണാനാമേവ വിദ്ധാനേ അധികാര, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. പുത്രേഷനായ സവിത്തേഷനായ സലോകേഷനായ ഹിയേഷനകളിൽ നിന്നെല്ലാം വിദ്ധായ വിദ്ധാനം ചെയ്തിട്ടെന്ന് ചെയ്യേഷനുകളെല്ലാം ത്യജിച്ചിട്ട് ഭിക്ഷാചര്യം ചെരന്തി. അതും പറയുന്നുണ്ട് ഇതും ആചാരമാണല്ലോ, ഭിക്ഷാടന ഒരാചാരമല്ലേ? അപ്പോൾ അവിടെ ഭിക്ഷാടനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ ഗാർഹസ്ഥ്യ വീഴ്ചയെ പറ്റും. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭിക്ഷാടനം ചെയ്യുന്ന, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവനും വേണ്ടി വന്നാൽ ഭിക്ഷാടനം സ്വീകരിക്കാം, പക്ഷെ കർമ്മവും ചെയ്യേണ്ടി വരും. കുചേലിൽ നിന്നും മറ്റും ഭിക്ഷ എടുത്തതായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ കർമ്മം ചെയ്യേണ്ടി വരും. അല്ല, ഇവിടെ പറയുന്ന ഭിക്ഷാടനം എന്ന് പറയുന്നത് യേശനയെ ത്യജിച്ചിട്ടുള്ള ഭിക്ഷാടനം. കുച്ചയിൽ നിന്നും മറ്റും ഭിക്ഷ എടുത്തത് ഭാര്യയ്ക്കും മക്കൾക്കും അവരെ പോറ്റാൻ വേണ്ടിയിട്ടാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭിക്ഷയെടുത്ത് കുടുംബത്തെ പുലർത്തി. പക്ഷേ കർമ്മം ചെയ്യേണ്ടി വരും അവിടെ. അപ്പോൾ ഭിക്ഷാടനം മാത്രം പോരാ, യേശനാത്യാഗം കൂടെ വേണം. പുത്രേഷനെയും വിത്തേഷനെയും ലോകേഷനെയും അങ്ങനെയുള്ള യേശനാത്യാഗത്തോടുകൂടിയ ഭിക്ഷാടനം എന്ന് പറയുന്നതാണ് പരിവ്രജനം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊരു ആചാരമാണ്. ഇനിയിപ്പോ കുചേലന് ഞാൻ കുറച്ച് ഭക്തനാണ് മോശമാക്കി പറഞ്ഞു എന്നൊന്നും ആരും ധരിച്ചുള്ള, അങ്ങനെയൊന്നും ഒരു ഉദ്ദേശവും എന്റെ മനസ്സിലില്ല. ചിലരുടെ മനസ്സിൽ വന്ന് ഇങ്ങോട്ട് അടിക്കുന്നതാണ് ആ കാറ്റ്. എന്താണ് ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ ചേർന്ന്, അപ്പൊ ഞങ്ങളെ മൂഢന്മാരെന്ന് വിളിച്ചോ? ഭക്തന്മാര് ഗോവിന്ദനെ ഭജിക്കുന്നവരാരാണ്? ഭക്തന്മാര്. അപ്പൊ ശങ്കരാചാര്യർ എന്താ പറഞ്ഞിരിക്കുന്നു? മൂഢ നീ ഗോവിന്ദനെ ഭജിക്കും. അപ്പൊ വിവരമുള്ളവരെന്ത് ചെയ്യും? ഭജിക്കത്തില്ല. അപ്പൊ ഭക്തന്മാരെ മൂടൻ പൊട്ടൻ വിവരം ദോഷിക്കാനും വരാതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആൾക്കാർ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ മൂടനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂടനെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താ അർത്ഥം? അത് തന്നെ ആയിക്കോട്ടെ, ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി അവിടെ ഗോവിന്ദം. അയാൾക്ക് ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ് അയാളോട് ഗോവിന്ദം. അപ്പൊ എന്തായാലും മൂടനോടാണല്ലോ വഹിക്കാൻ പറഞ്ഞത്. മോഹിതൻ സംസാരത്തിൽ മോഹിച്ചിരിക്കുന്നവൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. സംസാരത്തിൽ മോഹിച്ചിരിക്കുന്നവൻ ഗോവിന്ദനെ ഭജിക്കുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ കേട്ടവന് തോന്നി, ഭക്തന്മാരെ എല്ലാം അധിക്ഷേപിച്ചു. അതുപോലെയാണ് ഇത്, എല്ലാത്തിനും വിപരീത ബുദ്ധിയേ വരത്തുള്ളൂ. പറയുന്നു ഇവിടെ എന്താണ്, യക്ഷണ ത്യാഗരൂപത്തിലുള്ള ഭിക്ഷാചര്യം എന്ന് പറയുന്നതിന് ഒരു ആചരണമായിട്ടെടുക്കാം. ഭിക്ഷാചര്യം എന്നല്ലേ പറയുന്നു, ആചാരം. ആചാര ദർശനം കൊണ്ട് ആചാരം ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുകയാണ് കർമാംഗമാണെങ്കിൽ, ഈ ആചാരം കൊണ്ട് തന്നെ മനസ്സിലാക്കാം കർമാംഗമല്ല ജ്ഞാനം എന്നാണ്. അവിടെ ശരി, അതൊക്കെ ശരി തന്നെ. പക്ഷേ കുറെ പേരുടെ ഇത് പറയുന്നുണ്ടല്ലോ, യാജ്ഞവൽക്കിനെ പോലെയുള്ളവർ പറയുന്നു, യാജ്ഞവൽക്കാദീനാം അഭി ബ്രഹ്മവിധാം അകർമ്മനിഷ്ഠത്വം ദർശിതേ ഏതാവത് അരേ ഖല്ലമൃതത്വം ഉക്ത്വാ യാജ്ഞവൽക്കോ വിജഹാര ഇത്യാദി ശ്രദ്ധിപ്പിക്കും. പറയുന്നു യാജ്ഞവൽക്കൻ ഗ്രഹസ്ഥം തന്നെ ആയിരുന്നു, പക്ഷെ ഈ വിദ്യയൊക്കെ ഉപദേശിച്ചപ്പോൾ എന്ത് ചെയ്തു, ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു അമൃത്വം ഇതുകൊണ്ടേ കിട്ടത്തുള്ളൂ, മുക്തി ഇതുകൊണ്ടേ കിട്ടത്തുള്ളൂ, വിദ്യയൊക്കെ പറഞ്ഞിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് വിജഹാര ത്യജിച്ചു, വീടുപേക്ഷിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ജഹാര ഏത് അതുമാണ് പറഞ്ഞു, വി വരുമ്പോൾ ത്യാഗാർത്ഥം കിട്ടും, വിൽക്കുകയോ വിജഹാര ഇത്യാദി ശ്രുതി, ഇങ്ങനെയുള്ള ശ്രുതികളുമുണ്ട്. അപ്പോൾ അതും എടുക്കണം, യാജ്ഞവൽക്കയും ഗൃഹസ്ഥൻ ഉപദേശിച്ചു എന്നുള്ളതല്ല, പിന്നെ എന്ത് ചെയ്തു ബാക്കി അതുകൂടെ നോക്കണം. അഭിച യക്ഷിമാണോ ഭഗവന്തോഹമസ്മി ഇത്യേത ലിംഗദർശനം വൈശ്വാനര വിദ്യാവിഷയം. ഇനി അശ്വപതിയുടെ കാര്യം പറഞ്ഞല്ലോ, എല്ലാവരും കൂടി ചേർന്ന് ചെന്ന് ചോദിച്ചത് അവിടെ വൈശ്വാനര ഉപാസനയെ കുറിച്ചാണ്. അവിടെ അത് വൈശ്വാനര ഉപാസനയുടെ പ്രകടനമാണ്. അശ്വപതി അവരെല്ലാം ഉപദേശിക്കുന്നത് വൈശ്വാനര വിദ്യയാണ്, അത് ഉപാസനയാണ്. അതാണ് അപ്പിച്ചക്ഷ്യമാണ് പോയി ഭഗവന്തോഹം അസ്മി ഇത്യേത ലിംഗദർശനം വൈശ്വാനര വിദ്യാവശ്യം. ഇത് വൈശ്വാനര വിദ്യയെ സംബന്ധിച്ചാണ്. സംബോധിച്ച സോപാധികായ ബ്രഹ്മവിദ്യായ കർമ്മസാഹിത്യ ദർശന പറയുന്നു. സോപാധികമായ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണോ ഉപാസന, അതാണ് സോപാധിക ബ്രഹ്മവിദ്യ. സോപാധികമായ ബ്രഹ്മവിദ്യയിൽ അത് ഗൃഹസ്ഥന്മാരാ ചെയ്യുന്നു, അവിദ്വാൻമാരെന്ന് ഭാഷകാരം പറയുന്നതാണ്. ഭാഷകാരം പറയുമ്പോൾ അവിദ്വാൻ, അവിദ്വാൻ എന്ന് വെച്ചാൽ വിവരദോഷി എന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലുണ്ട്. ആ പരമാർത്ഥ ജ്ഞാനം ഇല്ലാത്തവർ, എന്നാൽ അവർ ശരീര വികൃത ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ട്, വേദ വൈദികനാണ്, വേദവിജ്ഞാനമുണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് പരമാർത്ഥ വിജ്ഞാനം ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഭാഷകാരം പറയും അജ്ഞൻ, മൂഢൻ, അറിവില്ലാത്തവൻ ഇതൊക്കെ പറയും. അത് നമ്മൾ ധരിക്കുന്ന പോലെ ആരെയും ആക്ഷേപിച്ച് പറയുന്നതാണ്. അങ്ങനെ ധരിക്കരുത്. അവർ സാധാരണ ഭാഷയിൽ ഒരുതന്നെ പൊട്ടനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, അവനെ ആക്ഷേപിക്കുകയാണ്. ഇവിടെ ആ ഒരു രീതിയിലല്ല പറയുന്നു, രണ്ടുപേരും വേർതിരിക്കുകയാണ്. ഒരാൾക്ക് പരമാർത്ഥ വിജ്ഞാനമുണ്ട്, മറ്റൊരാൾ സ്വാഭാവിക ജ്ഞാനത്തോടു കൂടിയിരിക്കുന്നു. അതും ബ്രഹ്മവിജ്ഞാനം തന്നെ, അത് വൈശ്വാനര വിദ്യയാണ്, ഉപാസനയാണ്. പക്ഷേ പരമാർത്ഥജ്ഞാനി അല്ലാത്തതുകൊണ്ട് അയാളെ മൂഢനെന്നേ വിളിക്കാൻ പറ്റൂ, അജ്ഞനെന്നേ പറയാൻ പറ്റും. അതാരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറയുകയാണ്. വേദമൊക്കെ അധ്യയനം ചെയ്ത് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോഴും പരമാർത്ഥത്തെ അറിയുന്നില്ല, മുഖത്തോടെ അറിവില്ലായ്മയാണ്. എന്ത് വേണോ പറയാം, അല്പനെന്നോ മൂടനെന്നോ പൊട്ടനെന്നോ ചട്ടനെന്നോ ഏത് ഭാഷ പറഞ്ഞാലും അത് തന്നെ. അതുകൊണ്ടാരും ക്ഷോഭിക്കരുത്, അത് ഗൃഹസ്ഥന് സംഭവിക്കാം. ഇപ്പൊ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ വിദ്യ വരാം, അതാണ് അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ജ്ഞാനത്തെ പറയുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനമെല്ലാം പരമാർത്ഥ ജ്ഞാനമാകണമെന്നില്ല, ഉപാസനയും ആകാം. ഇനി ആരെങ്കിലും ജ്ഞാനമുണ്ട്, ഗൃഹസ്ഥനായി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ യാജ്ഞവൽക്കിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. ജ്ഞാനമുണ്ടെങ്കിൽ അവൻ സന്യസിച്ചോളും, കർമ്മത്തെ ഉപേക്ഷിച്ചോളും. അതാണ് ഭാഷകാരൻ്റെ നിലപാട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടില്ല, അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യമാരെയൊക്കെ വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വിത്തം എല്ലാം വിഭജിച്ച് ജ്ഞാനവും ഉപദേശിച്ച് കൊടുത്തിട്ട് പോകും. അനന്ത എത്ര സംശയം. ഗൃഹസ്ഥനായി ഇരുന്നാലല്ലേ അത് ഉപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇരിക്കുന്ന ഭാഗം ശ്രുതി കാണിക്കുന്നു, ഉപേക്ഷിക്കുന്ന ഭാഗം പിന്നാലെ വരും, അല്ലെങ്കിൽ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട്. അപ്പൊ സന്യാസം ഭാഷകാരനെ സംബന്ധിച്ച് കൂടിയേ തീരും. അല്ലെങ്കിൽ ആ വിദ്യ എന്ന് പറയുന്നത് സ്വാഭാവിക വിദ്യയായിരിക്കും, ബ്രഹ്മവിദ്യയായിരിക്കും. പിന്നെ ഇനി പറയും, എന്നാലും ജനകനൊന്നും ഉപേക്ഷിച്ചായിട്ട് കാണുന്നില്ലല്ലോ, അതിന് സമാനം പറയും. ഇവിടെ തീർന്നില്ല. സംഭവിച്ച സ്വാഭാവികമായ ബ്രഹ്മവിദ്യയും കർമ്മസാഹിത്യ ദർശനം ഉപാസനയും ഗാർഹസ്ഥ്യവും യോജിച്ചു പോകും. ഉപാസനയും ബ്രഹ്മചര്യവും യോജിച്ചു പോകും. ബ്രഹ്മചര്യം അതിൽ അവിടെ എന്താണ് സന്ധ്യ വന്ദനം ഉപാസനയാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറ്റും, ബ്രഹ്മചാരിക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റും. ബ്രഹ്മചാരി അതുകൂടെ ഉപേക്ഷിച്ചാലേ ഇവിടെ പറയുന്ന യേഷണാത്യാഗരൂപത്തിലുള്ള സന്യാസമാണ്. ഇവിടുത്തെ സന്യാസം എന്ന് പറയുന്നതും അതും ഭാഷകാരൻ പറയും, സന്യാസം എന്ന് പറയുന്നതും അജ്ഞന്റെ സന്യാസം. അജ്ഞന്റെ സന്യാസത്തെയാണ് എന്ത് പറയുന്നത് ഭാഷകാരൻ? ആശ്രമസന്യാസം. അജ്ഞന്റെ സന്യാസമാണ് ആശ്രമസന്യാസം എന്ന് പറയും. അജ്ഞന്റെ സന്യാസമാണ് സന്യാസാശ്രമത്തിലെന്ന് പറയും. അതിവിടെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എവിടെയും? ഇത് തന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പുത്ര എന്താണ് ബ്രാഹ്മണാഹ ഭിക്ഷാചര്യം ചരന്തി അവിടെ തന്നെ പറയുന്നു. അപ്പൊ അജ്ഞന്റെ സന്യാസത്തെയും ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നു അവിടെ സന്യാസത്തിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അവിടെ സന്യാസി എന്ന് പറഞ്ഞാൽ സർവകർമ്മത്തെ ഉപേക്ഷിക്കുന്നവല്ല, അവിടെ സന്യാസത്തിന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അപ്പോൾ അവിടെ വിധിയുണ്ട്, നിഷേധങ്ങളുണ്ട്, അതൊക്കെ അജ്ഞസന്യാസത്തിന്. അപ്പൊ സന്യാസി എന്ന് പറഞ്ഞാൽ ഉടനെ വിധിയും നിഷേധവും ഒന്നുമില്ല, എല്ലാത്തിനും അപ്പുറമാണ്, അങ്ങനെയല്ല. ആശ്രമസന്യാസം എന്ന് പറയുന്നത് അജ്ഞന്റെ സന്യാസം. അപ്പോൾ അവിടെ ലിംഗത്തോടുകൂടിയ സന്യാസം, അടയാളങ്ങൾ വടി കൊടി തുടങ്ങിയ അടയാളങ്ങളോടുകൂടി കൂടിയിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് ആശ്രമസന്യാസമാണ്. അതെന്താണ്? അജ്ഞന്റെ സന്യാസമാണ് എന്ന് ഭാഷകാരൻ പറയുന്നു. ഏഷണാത്യാഗ രൂപത്തിലുള്ള സന്യാസം അതാണ് പരമാർത്ഥ സന്യാസം. അവിടെ പിന്നെ വടിയൊന്നുമില്ല. പിന്നെയോ? പിന്നെ ഒന്നേ ഉള്ളൂ. എന്ത്? ഭിക്ഷാടനം, ഭിക്ഷാചര്യം ചരന്തി. അത് ഈ ആശ്രമസന്യാസത്തിൽ പെടുത്താൻ ഒക്കത്തില്ല. ഒരടയാളങ്ങളുമില്ല. ആകാശത്തിൽ സഞ്ചരിക്കുന്ന പക്ഷികൾ അവരുടെ പാദചിഹ്നങ്ങൾ പതിപ്പിക്കാത്തതുപോലെയാണ് ആ സന്യാസി. ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ല. ഭിക്ഷാചര്യം കൊടുക്കുന്നു, ഭിക്ഷാചര്യം ഭിക്ഷുക്കളും എടുക്കുന്നു, പിച്ചക്കാരും കൊടുക്കുന്നു. അപ്പം അത് പറയുന്നുണ്ട്. സംഭവിച്ച സ്വാഭാവികായം ധർമ്മവിദ്യായം കർമ്മസാഹിത്യ ദർശനമാണ്. അത് അത്രാവി കർമ്മാംഗത്വം അസ്തി പറയും. അപ്പൊ ഇവിടെയും കർമാംഗത്വമില്ല. അത് ഉപാസന രണ്ടു തരത്തിലുണ്ട്. കർമാംഗമായി വരുന്ന ഉപാസനയും സ്വതന്ത്രമായ ഉപാസനയും രണ്ടുണ്ട്. അപ്പോൾ വൈശ്വാനര വിദ്യയും മറ്റും പറയുമ്പോൾ അവിടെ കർമാംഗമായ ഉപാസനയുണ്ട്. പ്രകരണാദ്യഭാവ കർമ്മത്തിൻ്റെയും മറ്റും പ്രകരണമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഉപാസന വന്ന അവിടെയൊക്കെ കർമ്മം വേണമെന്ന് നിർബന്ധമുണ്ട്. കർമ്മസാഹിത്യം കൂടാതെയുള്ള ഉപാസനയുണ്ട്. അതിന്റെ മറുപടി പറഞ്ഞു. കർമ്മസാഹിത്യം എന്ന് വെച്ചാൽ കർമ്മത്തോടുകൂടി ഉപാസനയും ചെയ്യുക. അത് കർമ്മത്തിന്റെ ഭാഗം. കർമ്മ അംഗമാണ്. അടുത്ത് വേറൊരു പൂർവർഷം അടുത്ത് വരുന്നത് തശ്രുതേഹേ യദൈവ വിദ്യ കരോതി ശ്രദ്ധയോ ഉപനിഷദ തദൈവ വീര്യവത്തരം ഭവതി ഇതി ച കർമ്മശേഷത്വ ശ്രവണാം വിദ്യായാഹ എന്നാ കേവലായാഹ പുരുഷാർത്ഥഹേതുത്വം. അത് ചാന്തോക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യദൈവ വിദ്യയാ കരോതി ഉപാസനയാണ് ഇവിടെ വിദ്യ കൊണ്ട് നേടുന്നത് ചെയ്യുന്നത്. ശ്രദ്ധയാ ഉപനിഷത ശ്രദ്ധയോടുകൂടി ഉപനിഷത്ത് യോഗത്തോടുകൂടി എന്ന് വെച്ചാൽ അത്യധിക ഏകാഗ്രതയോടുകൂടി ഉപാസനയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. അത്യധികമായ ശ്രദ്ധയും അത്യധികമായ ഏകാഗ്രതയും ഉണ്ടെങ്കിലേ ഉപാസന ഫലം ചെയ്യത്തുള്ളൂ. കാരണം അത് മാനസിക ഭാവനയാണ്. മാനസിക ഭാവന എന്ന് പറയുന്നത് ശ്രദ്ധയില്ലാത്തവരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഏകാഗ്രത ഇല്ലാത്തവരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. യോഗേന ഉപനിഷത്തിന് ഭാഷകാരം പറയും യോഗം. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏകാഗ്രത, ചിത്തസമാധാനം എന്ന് പറയും. അതാണ് യോഗം. ചിത്തസമാധാനത്തോടുകൂടി ചെയ്യുക. ഏതൊന്നിനാണോ ഏതോ ഒരു ഉപാസനയാണോ ചെയ്യുന്നത് അതിൽ മനസ്സിനെ ഉറപ്പിച്ച് ചെയ്യുക. ആ ഉപാസന അതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാലേ അത് ഉപാസനയാണ്. അല്ലാതെ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് നിത്യവും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഉപാസനയാകത്തില്ല. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പെടുന്നേ അതായത് അത് അതിന്റെ സമാനം പറയുമ്പോൾ വ്യക്തമാണ് എന്താ അവിടെ ചെയ്യുന്നത്. അവിടെ വാസനയെ സംസ്കാരത്തെ ഉണ്ടാക്കി. ഉപാസന കൊണ്ട് എന്താകും സമ്പാദിക്കുന്നത്? അതിന്റെ ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ട സംസ്കാരം വാസന. അതിന്റെ മറുപടി വരും. ഇനി കർമ്മശേഷത്വ ശ്രവണ വിദ്യായഹ നാ കേവലായാഹ പുരുഷാർത്ഥഹേതുത്വം. അപ്പോൾ വെറുതെ ഒരു യാന്ത്രികമായ ചടങ്ങായിട്ടൊന്നും ഉപാസന ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഫലമൊന്നും ഉണ്ടാകത്തില്ല. അവ പറയും ആ പുണ്യം ഉണ്ടാകുമെന്ന് പറയും. എന്താ പുണ്യം ഉണ്ടെങ്കിൽ തന്നെ അതിന് കാര്യമായിട്ടൊരു പുണ്യമൊന്നും കിട്ടത്തില്ല. അത് വിധിച്ചിരിക്കുന്ന അനുസരിച്ച് തന്നെ ചെയ്യണം. അത് ഉപാസന എന്ന് വെച്ചാൽ മനസ്സവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ചില പരിചയം കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ന് ഒരേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പരിചയം കൊണ്ട് അത് യാന്ത്രികമാവും. യാന്ത്രികമായി കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ഓട്ടുന്ന പോലെയാവും, ഡ്രൈവിംഗ് പോലെയാവും. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, ശ്രദ്ധ അതി വരത്തുന്നു. എവിടെയെങ്കിലും ചെന്ന് തട്ടുമ്പോഴറിയും ഓ മനസ്സ് പോകുന്നു. നമ്മുടെ ഉപാസനകൾ അങ്ങനെ ആയിപ്പോവും എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ്. പക്ഷെ പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടുത്തില്ല. ഞങ്ങളുടെ ഉപാസന അങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യം വരും. അങ്ങനെയാണ്, യാന്ത്രികമാകും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇരുന്നു വളരെ വളരെ താല്പര്യപൂർവം ഇരുന്ന് എന്തെങ്കിലും ജപിക്കുകയോ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ മാറി ഇന്ന് ശ്രദ്ധിക്കുക. അവനവൻ്റെ കാര്യം ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. മാറിയെന്നാലേ അത് മനസ്സിലാവും. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ ഇത് കാണാൻ പറ്റും. ഇത് അവനവൻ്റെ ആണെങ്കിൽ ഇത് അറിയാൻ പറ്റും. വേറെ ഒരാളെ നോക്കിയാലേ അറിയാം. സംശയമാണ് ഇവിടെ എവിടെയെങ്കിലും നോക്കുക, കാണാൻ പറ്റും. മനസ്സ് നിൽക്കത്തില്ല, മനസ്സങ്ങനെ നിൽക്കാറില്ല. പക്ഷേ ഇതീ പോകുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന എന്താണോ, സമാധിയാണ്. മനസ്സവിടെ ആയിരുന്നു ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ പറയും. ഞാൻ അതീ മുഴുകിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അത് ഉപാസനയാകത്തില്ല. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി അല്ല അയാൾ ഉണർന്നിരിക്കുകയാണെങ്കിലും മനസ്സെവിടെയെങ്കിലും ആയിരിക്കും. ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ആകത്തുള്ളൂ. ഇനി ആർക്കെങ്കിലും മനസ്സവിടെ നിൽക്കുന്നുണ്ടായിരിക്കും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് അപൂർവമേ സംഭവിക്കത്തുള്ളൂ. കൂടുതലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭാഷകളും പറയുന്നത് ഉപനിഷത്ത് യോഗത്തോടുകൂടി ചെയ്യണം, ചിത്തസമാധാനത്തോടുകൂടി ചെയ്യണം. ഇത് സമാധാനമില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സമാധാനം ഉണ്ടെങ്കിൽ ഇത് ഇതിനിറങ്ങില്ല. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനിറങ്ങുന്നത്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനം ഉണ്ടായാലേ പറ്റൂ. എന്നാലേ എന്ത് വരും, വീര്യവത്തരം ഭവതി, വീര്യവത്തായി തീരത്തുള്ളൂ. അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, അതിനെന്ത് ഫലമാണോ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ പ്രകടനത്തിൽ പറയുന്നത് പിന്നെ അതിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ്. ഇത് കർമ്മ ശേഷത്വ ശ്രവണ. ഇവിടെയും ചാന്ദോക്യത്തിൽ പറയുമ്പോൾ കർമാംഗമായിട്ടാണ് ഈ ഉപാസനയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് കേവലമായ വിദ്യ അത് പുരുഷാർത്ഥ ഹേതുവല്ല എന്നാണ് പൂർവപക്ഷം. ഇതിൻ്റെ സമാധാനമാണ് അടുത്ത് പത്താമത്തേൽ പറയുന്നത്. യത് പുനരുക്തം തശ്രുതേഹേ ഇതി അത്ര ഭ്രൂമഹ, എൻ്റെ ആമുഖമായി പറയുന്നു. അതിന് സമാനമാണ് ഇവിടെ പറയുന്നത്. ആ സർവത്രികി യദേവ വിദ്യാഗുരോദിത്യേഷാ ശ്രുതിർണ സർവവിദ്യാവിഷയ. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാ വിദ്യയെ സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നു, എന്ന് വെച്ചാൽ തത്വജ്ഞാനത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നു. പ്രധാനമായ വ്യത്യാസം, തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്തല്ല, ഉപാസനയല്ല, ഭാവനയല്ല, തത്വജ്ഞാനിക്ക് ഇങ്ങനെ തലയിട്ടടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാ. ഇത് പറഞ്ഞിരിക്കുന്ന ശ്രുതി പറഞ്ഞിരിക്കുന്ന ശരിയാണ്. അത് ഉപാസനയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തലയടിക്കുന്നൊക്കെ കൂടുതലും ആൾക്കാരെ ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ്. ആത്മാർത്ഥമായും ചെയ്യും, അല്ലാന്ന് പറയും. ഞാൻ പറയുമ്പോൾ രണ്ടു വശവും പറയും, നിങ്ങളൊരു വശമേ കേൾക്കത്തുള്ളൂ, അവിടെ കുഴപ്പം. യഥാ വിദ്യാഗരോതി ത്യേഷാശുര എന്ന സർവവിദ്യ, പക്ഷെ ഇത് എല്ലാ വിദ്യയെ സംബന്ധിച്ചെടുക്കരുത്. വിദ്യ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തത്വജ്ഞാനമൊന്ന് എടുക്കാൻ പാടില്ല. സർവവിദ്യയെ സംബന്ധിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ പ്രകൃത വിദ്യാഭിസംബന്ധ, ഇത് ഇവിടെ ഏത് വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്? ചാന്ദോക്യത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാം ഖണ്ഡത്തിൽ പ്രകൃത ഉദ്ഗീത വിദ്യ, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. ഉദ്ഗീത ഉപാസനയെ കുറിച്ചാണ്. ഓമിത്യദക്ഷരം ഉദ്ഗീതം ഉപാസീത എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. വിശദമായി ചർച്ച ചെയ്താണ്, ഇനി അത് പറയേണ്ട കാര്യം. ഓമിത്യദക്ഷരം ഉദ്ഗീതം ഉപാസീത. അപ്പോൾ ഉദ്ഗീത ഉപാസനയാണ് അവിടെ വിദ്യ, അല്ല തത്വജ്ഞാനമല്ല. അവിടെ ഈ പറഞ്ഞതെല്ലാം ആവശ്യമാണ്. അവിടെ ശ്രദ്ധയ വിദ്യ ഉപനിഷദ ശ്രദ്ധയ അതവിടെ ആവശ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും, അതിൻ്റെ സമാധാനോടത്ത് വീണ്ടും വരും. അവിടെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമാകും. അതുകൊണ്ട് വിദ്യ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രഹ്മവിദ്യ അങ്ങനെയൊന്നും ധരിക്കേണ്ട. ഉപാസന, ഉപാസന എന്ന് പറയുന്നത് ഇത്രയും നിന്ന് നമുക്ക് മനസ്സിലാവും വേദം അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ്, കർമ്മം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഭാഷകാരൻ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു തലത്തിൽ നിഷേധിക്കുകയാണ്, മറ്റൊരു തലത്തിൽ ഇതിനെയൊക്കെ അംഗീകരിക്കുകയാണ്. നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ അംഗീകരിക്കുന്നില്ല എന്നർത്ഥമില്ല, അധികാര ഭേദമനുസരിച്ച് ഇതെല്ലാം അംഗീകരിക്കുന്നുള്ളൂ. കർമ്മം ചെയ്യേണ്ടവൻ കർമ്മം ചെയ്യണം, ഉപാസന ചെയ്യണം ഉപാസന ചെയ്യണം. അത് എങ്ങനെയെന്നുള്ള കാര്യം ഇവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റൂളാണ് ചെയ്യുന്നു, അങ്ങനെയും ചെയ്താൽ ശരിയാവത്തില്ല. അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധയും യോഗമൊക്കെ വന്നു കഴിഞ്ഞാലേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്ന്. അടുത്ത പൂർവപക്ഷം വരുന്നു, അഞ്ചാമത്തെ സൂത്രം. സമന്വാരംഭണാത് തം വിദ്യാകർമ്മണി സമന്വാരഭേദേതി ച വിദ്യാകർമ്മണോ ഫലാരംഭേ സഹകാരിത്വ ദർശന സ്വാതന്ത്ര്യം വിദ്യായാഹ. ഇത് ബൃഹദാരണ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിവിടെ ഉപാസനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഉപാസന എന്തൊക്കെ ചെയ്യണം മരണസമയത്ത്, ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവൻ നേരെ നിന്ന് വർന്നിരുന്നു വളരെ മനസ്സിനെ ഏകാഗ്രമാക്കി അവൻ്റെ ഹൃദയത്തിൽ നിന്നും മേളിലേക്ക് പോകുന്ന ആ നാടികളുടെ പ്രകാശത്തെ ധ്യാനിച്ച് അതിനെ പിന്തുടർന്ന് പ്രാണൻ, അവൻ്റെ പ്രാണൻ ജീവൻ, അങ്ങനെ അവൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് ആ ജീവനെ സ്വാധീനിച്ച് മനസ്സുകൊണ്ട് തന്നെ ആ ജീവനെ നയിച്ച് മൂർധാവിലൂടെ അവനങ്ങ് ബ്രഹ്മലോകത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന സന്ദർഭമാണിത്. അവിടെ നിന്ന് പറയുന്നത് അങ്ങനെ പോകുന്നവനെ തം വിദ്യാകർമ്മണി സമന്വാരഭേദി, അവനെ അവൻ്റെ കർമ്മത്തിൽ നിന്നെന്തൊക്കെ ആർജിച്ചോ, വിദ്യയിൽ നിന്നെന്തൊക്കെ ആർജിച്ചോ അതെല്ലാം അവൻ്റെ കൂടെ പോകുന്നു. ആണ് നേരത്തെ വിദ്യയാ കരോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാസന കൊണ്ട് അവനെന്തോ ചെയ്യുന്നുണ്ട്. എന്തിനു ചെയ്യുന്നു? വാസന സംസ്കാരത്തെ. അതാണ് ഇവനെ മരണസമയത്ത് അവനെ നയിക്കുന്നത്. ഉപാസനയാലും ശരി കർമ്മമായാലും ശരി. ഇവിടെ എന്താണ് വിദ്യാകർമ്മണോഹോ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? വിദ്യ എന്ന് വെച്ചാൽ അവിടെ ഒരുപക്ഷെ ജ്ഞാനവും നാടുന്നു, ജ്ഞാനവും കർമ്മവും. ഫലാരംഭേ സഹകാരിത്വ ദർശന, ഫലത്തെ കൊടുക്കുന്നതിൽ രണ്ട് സഹകാരികളാണ്. എന്ന സ്വാതന്ത്ര്യം വിദ്യ, അതുകൊണ്ട് എന്താണ് വിദ്യയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഭാഷകാരൻ്റെ ആ ശ്രുതി വളരെ വിപുലമായ ശ്രുതി പരിചയം, അത് വെച്ചുകൊണ്ട് എവിടെ എവിടെയൊക്കെയാണ് ഈ ശ്രുതികൾ, നമ്മളിത് 100 തവണ നമ്മളിത് ആവർത്തിച്ചാലും നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മയിൽ നിൽക്കത്തില്ല ഈ ശ്രുതി എവിടെയാണ് എന്താണ്. അതാ പഴയ കാലത്തെ സാമ്പ്രദായികമായ രീതിയിൽ വേദം അധ്യയനം ചെയ്തതിൻ്റെ ഗുണമാണ്. അങ്ങനെ വേദം അധ്യയനം ചെയ്തവർക്ക് മാത്രമേ ഇതിങ്ങനെ മനസ്സിൽ വരത്തുള്ളൂ. നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിൽ നിൽക്കാൻ പ്രയാസമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അധ്യയനം ചെയ്യുന്ന ദക്ഷിണാശാലികൾക്ക് എല്ലാം മനസ്സിൽ പ്രകാശിക്കും. അതുകൊണ്ടാണ് അവിടെ ഇവിടെയുള്ള എല്ലാ ശ്രുതികളും പെട്ടെന്ന് പെട്ടെന്ന് ഇത് എഴുതുന്ന സമയത്ത് മനസ്സിൽ തോന്നണ്ടേ, അന്ന് വേറൊന്ന് കണ്ട് എഴുതാനൊന്നുമില്ല, എല്ലാം ബുദ്ധിയിൽ കണ്ട് തന്നെ എഴുതണം. അപ്പോൾ അത്രയും വേദ അധ്യയനത്തിൻ്റെ ഗുണം അതാണ്. അതൊരു തവണ അങ്ങോട്ട് ഉറപ്പിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. വസ്തുവൊന്നും വേണ്ട, നോക്കേണ്ട ആവശ്യമൊന്നും. അത് അതുകൊണ്ട് അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന എല്ലാ എത്രയോ ശാഖകളിൽ കിടക്കുന്ന ശ്രുതികളെല്ലാം തൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് സാധ്യമായ കാര്യമല്ല. അപ്പോൾ ഇവിടെ എന്താണ് ന സ്വാതന്ത്ര്യം വിദ്യായ, വിദ്യയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവനെ അവൻ്റെ ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും സംസ്കാരങ്ങൾ പിന്തുടരുന്നു, അത് തന്നെയാണ് അവനെ നയിക്കുന്നത്. ആ ഭാഗം വഹിച്ചു നോക്കിയവർ ഇതിന് സമാനം പറയുന്നു. അടുത്തത് പതിനൊന്നാമത്തത് വിഭാഗ ശതവത്. ഓരോ പൂർവക്ഷത്തിനും ഓരോ സമാനം, അത് ചേർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഇല്ലെങ്കിൽ പൂർവക്ഷമെല്ലാം കഴിഞ്ഞിട്ട് സിദ്ധാന്തം വരുമ്പോഴത്തേക്ക് ഇത് ഏതിൻ്റെ സിദ്ധാന്തമാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് രണ്ടും ചേർത്ത് പറയുന്നത്. ചോദ്യം ചോദിച്ചാൽ ഉടൻ ഉത്തരം പറയും, അല്ലെങ്കിൽ രണ്ട് രണ്ട് ഭാഗത്തായി പൂർവക്ഷമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു. യഥപ്പിക്കം തം വിദ്യാകർമ്മണി സമന്വാരഭേദേ ഇതേത സമന്വാരംഭവചനം അസ്വാതന്ത്ര്യേ വിദ്യായാഹ ലിംഗവിധി തത് പ്രത്യുച്യതേ. ഉപാസനയും കർമ്മവും അവനെ പിന്തുടരുന്നു, അല്ലെങ്കിൽ അവൻ്റെ സംസ്കാരങ്ങൾ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ വിദ്യ കർമാംഗമാണെന്ന് വരുമല്ലോ. ഇതാണ് പൂർവക്ഷി ചോദിക്കുന്നത്. ഇത്യേത സമന്വാരംഭവചനം അസ്വാതന്ത്ര്യ വിദ്യാഹരി. ഒരിക്കലും വിദ്യക്ക് സ്വാതന്ത്ര്യമില്ല, കർമ്മത്തോട് ചേർന്നേ അതുള്ളൂ, കർമ്മത്തോട് ചേർന്നേ അതിൻ്റെ ഫലവും. തത് പ്രത്യുച്ച ഞാൻ നിഷേധിക്കുന്നു, ഇത് ശരിയല്ല. കർമ്മത്തോട് ചേർന്നിരിക്കാവുന്ന അംഗമാണെന്ന് നിർബന്ധമുണ്ട്. കർമ്മത്തോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ അംഗം, അത് പൂർവമീമാംസയുടെ നിയമമാണ്. ഇപ്പോ അഗ്നിനാ ജ്യോതി എന്ന് പറയും, ദഹ്നാ ജ്യോതി, അവിടെ ഹവനത്തിന്റെ അംഗമാണ് ദധി എന്ന് പറയും. അതുപോലെ അവിടെ വിദ്യയാ കർമ്മണ എന്ന് പറയും, വിദ്യയും കർമ്മവും എന്നൊരു അംഗമാകും. ഇവിടെ എന്തിന്റെ അംഗം എന്ന് പറയും, അത് കർമ്മത്തിന്റെ അംഗമായി. മുഖ്യം കർമ്മമാണല്ലോ വിദ്യ ഉപാസന. ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിന്റെ ഒരു ഭാഗം, അതിന്റെ അതിൽ ഉൾക്കൊള്ളുന്നത്. നമ്മള് മീമാംസ പഠിക്കുമ്പോൾ പറയും കർമ്മത്തിന്റെ ലക്ഷണം, അംഗത്തിന്റെ ലക്ഷണവും ഏതെല്ലാം തരത്തിലാണ് അംഗങ്ങൾ വരുന്നതെന്നൊക്കെ മീമാംസയിൽ പഠിക്കും. അതിൻ്റെ തന്നെ ഭാഗമായിരിക്കണം. ആ അംഗം ചേർന്നില്ലെങ്കിൽ ആ കർമ്മം പൂർത്തിയാകത്തില്ല, കർമ്മത്തിൽ വൈഗുണ്യം വരും, ഫലം കിട്ടാതെ പോകും. അംഗം കൂടെ ചേർന്നു കഴിഞ്ഞാലേ കർമ്മം പൂർത്തിയാവാതെ ചിലപ്പോൾ നിസ്സാരമായ കാര്യം സംഭവമായിരിക്കും. വരിഹി പ്രോക്ഷണം ചെയ്യുക എന്ന് പറയുന്നത്, മന്ത്രം ചൊല്ലിക്കൊണ്ട് അതിന് വെള്ളം തളിക്കുക എന്ന് പറയുന്നത് കർമ്മാംഗമാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാലേ അപൂർവം ഉണ്ടാകത്തുള്ളു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു വിഭാഗം അത്ര ദ്രഷ്ടവ്യോ വിദ്യ അന്യം പുരുഷം അന്വാരഭതേ കർമ്മ അന്യമിതി. വിദ്യ പിന്തുടരുന്ന മനുഷ്യൻ വേറെ, കർമ്മം പിന്തുടരുന്ന മനുഷ്യൻ വേറെ. അന്വാരഭത എന്ന് പറഞ്ഞാൽ പുരുഷനെ പിന്തുടരുന്നു എന്നാണ്. വിദ്യ അങ്ങനെ അതിന് പിറകെ പോകില്ല. വിദ്യയിൽ നിന്നുണ്ടായ വാസന പുരുഷന്റെ പിറകെ പോകും. അതുപോലെ കർമ്മത്തിൽ നിന്നും ഉണ്ടായ വാസന പിറകെ പോകുന്നു എന്നാണ്. രണ്ട് രണ്ടാണ്. കർമ്മം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവന് കർമ്മവാസനേ ഉള്ളൂ, ഉപാസന മാത്രം അനുഷ്ഠിക്കണമെങ്കിൽ അവന് ഉപാസന വാസനേ ഉള്ളൂ. അത് അവനെ പിന്തുടരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വിഭജിച്ച് വിഭാഗം അത്ര ദൃഷ്ടവ്യോ വിദ്യ അന്യം പുരുഷം അന്വാരഭതേ കർമ്മം അന്യമിതി. അതുകൊണ്ടിവിടെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കർമ്മവും ഉപാസനയും അനുഷ്ഠിക്കുന്നവന് അതിൻ്റെ സംസ്കാരങ്ങൾ, കർമ്മിയാണെങ്കിൽ കർമ്മ സംസ്കാരം, വിദ്യ എന്ന് പറഞ്ഞ ഉപാസനയാണ്, ഉപാസനാണെങ്കിൽ ഉപാസനാ സംസ്കാരം അവനെ പിന്തുടരുന്നു. അവൻ പരലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഈ സംസ്കാരമാണ്. പൂർണ്ണ പൂർണ്ണം ലക്ഷ്യത്തെ പൂർണ്ണമാകാൻ